സൂത്രം 10 ചമസാധികരണമാണ്. ശ്വേതാശ്വതരത്തിൽ ഒരു മന്ത്രം അജാമ്യേക ലോഹിത ശുക്ലകൃഷ്ണം ബഹീഹി പ്രജാ സൃജമാന സരുംഭാ ജുഹ്യഗോ ജുഷമാണോ അനുസേദേ ജഹാത്യേനാം തഭൂകം അജോന്യഹ. ഇവിടെ എന്താണ് തത്വം എന്ന് നേരിട്ട് പറയുന്നത്? ഒരു കൽപ്പനയിലൂടെ പറയുന്നു. ഇത് പല രീതിയിൽ യോജിപ്പിക്കാം. ഒരു കൂട്ടർ ഇതിനെ സാംഖ്യത്തോട് യോജിപ്പിക്കുന്നു. ഇവിടെ സാംഖ്യ സിദ്ധാന്തത്തോട് പറയുന്നു. അജ എന്ന് പറയുന്ന പ്രകൃതിയാണ്. അജ എന്ന് സ്ത്രീലിംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ അജഹ എന്ന് പുല്ലിംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് പുരുഷനാണ്. ലോഹിത ശുക്ല കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്ന സത്വരജസ്തമ പ്രകൃതികളാണ്. ഒരു പുരുഷൻ പ്രകൃതിയെ സേവിക്കുന്നവരുമുണ്ട്, അതിനെ വിടുന്നവരുമുണ്ട്. അത് ആണാടും പെണ്ണാടും പോലെ. ഇതാണ് ഇവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുന്നു. അതിനവിടെ പറഞ്ഞു. ഇവിടെ വേറെ ഒരു മന്ത്രമുണ്ട് ശ്വേതാശ്വതരത്തിൽ. ഒന്നിട ശ്വേതാശ്വതരത്തിൽ പൂർവാപര മന്ത്രങ്ങളെല്ലാം നോക്കുമ്പോൾ ഇത് പ്രകൃതിയെ കുറിച്ചല്ല പറയുന്നതെന്ന് മനസ്സിലാവും. എന്തുകൊണ്ട്? സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്ത് ചാന്തോക്യത്തിനും മറ്റും ഇത് അഗ്നി രോഹിതം രൂപം തേജസ് തദ്രൂപം ഈ ശുക്ലം തഥാവാം കൃഷ്ണൻ തത് അന്നസ്. ഇവിടെ തേജസ് അപ്പ് അന്നം അഗ്നി ജലം പൃഥ്വി ഇതിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും ഈ രോഹിതം ശുക്ലം കൃഷ്ണം എന്ന മൂന്ന് വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് മൂന്ന് ഭൂതങ്ങളുടെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനത്തെ കുറിച്ചല്ല പറയുന്നു. കാരണം അതിന്റെ പൂർവ്വഭാഗത്തും പിൻഭാഗത്തും അവിടെ വ്യക്തമായും ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മവാദിനോ വദന്തി പിന്നത്തെ ധ്യാനയോഗാനുഗത അപശ്യൻ ഇങ്ങനെയുള്ള വാക്യശേഷങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നത് സംഖ്യന്മാർ വിശദീകരിക്കുന്ന പോലെ ഒരു പ്രധാനത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ചല്ല. അത് തേജസ് അപ്പ് അന്നം ഇവയുടെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. അതിനെന്താ കാരണം? അത് ശ്വേതാശ്രിതത്തിന് പറയുന്നു, അതിന് കാരണമായിരിക്കുന്നത് ഈശ്വരന്റെ മായയാണ്. അപ്പോൾ മായ കൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നതാണ് മായാന്ത പ്രകൃതി വിദ്യ മായനന്ത് മഹേശൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സയോനും യോനും അതിഷ്ഠതി ഏക. അപ്പോൾ ഇവിടെ പറയുന്നത് ഈശ്വരന്റെ സഹായമില്ലാതെ സ്വതന്ത്രയായ ഒരു പ്രകൃതിക്ക് സൃഷ്ടിക്കാൻ സാധ്യമുണ്ട്. അദ്വൈതി പറയുന്നതാണോ അങ്ങനെ സംസാരത്തെ അടുത്ത് പറയും. ഈ ചർച്ചകളെല്ലാം ബന്ധ മോക്ഷ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ബന്ധവും മോക്ഷവും ഒന്നുകൊണ്ട് അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. വാസ്തവത്തിൽ ബന്ധ മോക്ഷങ്ങളില്ലെന്ന് തോന്നാൽ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യമില്ല. പക്ഷെ ബന്ധമോക്ഷങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയും, അത് നിർഗുണമാണ്, അതിന് സൃഷ്ടി ഒന്നും അവിടെ സംഭവിക്കത്തില്ല. ഇനി പ്രധാനം പോലെയുള്ളതാണെങ്കിൽ അതൊക്കെ ജഡമാണ്, അതിന് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ മായ ഉപാധിയോടുകൂടി വരുന്ന മായ ആശ്രിതമായിരിക്കുന്ന ബ്രഹ്മത്തെ സ്വീകരിക്കണം, അതാണ് ഈശ്വരൻ. അങ്ങനെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. അതാണ് ശ്രുതി പറയുന്ന കാര്യം. അല്ലാതെ സംഖ്യന്മാർ പറയുന്നത് പോലെ ഈശ്വരനെ നിഷേധിച്ചിട്ട് ഒരു പ്രകൃതി സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ല, അതാണ് സിദ്ധാന്തം. അവിടെ വീണ്ടും ചോദ്യം വരുന്നു, കഥം തേജോ അവൻ ആത്മന ത്രൈരൂപീണ തിരൂപ അജാ പ്രതിപത്തി ശക്തി. പ്രകൃതി എന്ന് പറയുന്നത് സത്വരജസ്തമോ രൂപത്തിലുള്ളതാണ്. തേജസ് അപ്പ് അന്നം ഇതും മൂന്നാണ്. പക്ഷെ വ്യത്യാസമുണ്ട്, തേജസ് അപ്പ് അന്നം ഇതെല്ലാം ഉണ്ടാകുന്നതാണ്, പ്രകൃതി അജയാണ്. ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്ന അജാ എന്നാണ്. ഇത് രണ്ടും എങ്ങനെ ഒന്നാകും? േജോപന്യേഷു അജാഗ്രതിരസ്തി. ആ പ്രധാനമെന്ന് പറയുന്ന അതിനുള്ള അജാത്വം എന്ന് വെച്ചാൽ ജന്മമില്ലാത്ത അവസ്ഥ, അതാണ് എന്റെ സവിശേഷം. അതിന് ജന്മമില്ല, പ്രകൃതിക്ക് ജന്മമില്ല, അത് അനാദിയാണ്. സംഖ്യന്മാർ പറയുന്നത് പ്രകൃതി അല്ലെങ്കിൽ പ്രധാനം രണ്ട് ശബ്ദത്തിലും പറയും. എന്ന് വെച്ചാൽ നമ്മൾ സാറിന് പറയുന്ന നേച്ചർ എന്ന് പറയുന്ന പ്രകൃതി അല്ല അവർ പറയുന്നു, അതുമായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെ ധരിച്ചിടരുത്. അവർ പറയുന്നത് പ്രകൃതി അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങളിലൊക്കെ നേച്ചർ എന്ന് എഴുതി വയ്ക്കും. അതും ഈ സാങ്കന്മാർ പറയുന്ന അതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നമ്മൾ ഈ കാണുന്ന പ്രകൃതിയുമായിട്ട് തന്നെ ഒരു ബന്ധവുമില്ല. അവർ പറയുന്ന ഒരു തത്വമാണ് പ്രകൃതി എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന നേച്ചർ എന്ന് പറയുന്ന പ്രകൃതി നമുക്ക് പ്രത്യക്ഷമായ കാര്യമാണ്, മറ്റങ്ങനെയല്ല. അത് കേവലം അനുമാനത്തിലൂടെ മാത്രം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അനുമാനസിദ്ധമായ ഒരു തത്വം മാത്രമാണ്, അതൊരു തരത്തിലും പ്രത്യക്ഷമൊന്നുമല്ല. സാങ്കിന്മാരത് ഊഹിക്കുകയാണ്, അങ്ങനെ ഒന്നുണ്ട്, അതനാദിയാണ്, അതിനെ പ്രധാനം എന്ന് പറയാം, ചിലടത്ത് പ്രകൃതി എന്ന് പറയാം, അതിനൊരു സാമ്യാവസ്ഥയുണ്ട്, സത്വരജസ്തമസിന്റെ. അവിടെ നിന്ന് സൃഷ്ടി, അഹന്തത്വം മഹത്തത്വം ഇങ്ങനെ സൃഷ്ടി ആരംഭിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പ്രകൃതിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആ അതിൽ നിന്നാണ് ഈ പ്രകൃതിയെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. അതെങ്ങനെ? ഈ കാണുന്നതെല്ലാം പഞ്ചഭൂതാത്മകമാണ്, അതിൽ നിന്നാണ് പഞ്ചഭൂതാത്മകമായി ഈ പ്രകൃതി ഉണ്ടായതെന്ന് പറയാം. അത് അവർ പറയുന്ന പ്രകൃതിയും ഈ പ്രകൃതിയുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. മാത്രമല്ല അത് മറ്റൊരു തത്വമാണ്. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് സൂക്ഷ്മഭൂതങ്ങൾ വന്ന് പിന്നെ സ്ഥൂലഭൂതങ്ങളായി പിന്നെയാണ് ഇതെല്ലാം ഉണ്ടായത്. പക്ഷെ പലയിടത്തും ഈ പ്രകൃതി എന്നുള്ളതിന് നേച്ചർ എന്നെഴുതി വയ്ക്കും, ഇംഗ്ലീഷിൽ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതുന്നവർ. അത് വലിയ അബദ്ധമാണ്. അങ്ങനെയുള്ള പ്രകൃതി അതെന്താണ്? അത് അജാഗ്രതി, അത് ജന്മമില്ലാത്ത ഒന്നാണ്. അതും ഇവിടെ പറയുന്ന അപ്പ് തേജസ്, അപ്പ് അന്നം എന്ന് പറയുന്ന മൂന്നെണ്ണം, അഗ്നി ജലം പൃഥ്വി, ഇതെല്ലാം ഇങ്ങനെ ഒന്നാകും. അതാണെന്നാണല്ലോ ഇപ്പൊ അദ്വൈതി പറയുന്നത്. തേജോപന്നാനാം ജാതി ശ്രവണാദ അജാതിന്മിത്തോ, തേജസ് അപ്പ് അന്നം ഇതിന് ജന്മത്തെ കുറിച്ച് പറയുന്നു ശ്രുതി. അജാതിന്മിത്തമായ ജന്മമില്ല, അതാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രധാനം. അജാശബ്ദ എങ്ങനെ അവിടെ അജാശബ്ദത്തിന് ഇതിന് യോജിപ്പിക്കാൻ പറ്റും? ശ്രുതിയിലാണെങ്കിലും വ്യക്തമായും പറയുന്നു എന്താണ്, അജാ ജനിക്കാത്തവളാണ്. രോഹിത ശുക്ല കൃഷ്ണ ബഹീഹി പ്രജാ സൃജമാണ സ്വരൂപ എന്നെല്ലാം വ്യക്തമായിട്ട് അജാ എന്ന് പറയുന്നു. അതും ഉത്പന്നമായ തേജോപന്നങ്ങളാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? രണ്ട് പരസ്പര വിരുദ്ധമായ കാര്യമാണെന്നാണ് അത ഉത്തരം പഠതി അനുത്തരം പറയുന്നു. അതിനടുത്ത സൂത്രം, കൽപ്പന ഉപദേശ മധ്വാധിപത വിരോധ നയം അജാഗ്രതി നിമിത്ത അജാശത്ത് പറയുന്നു. ഇത് നിങ്ങൾ കരുതുന്നത് പോലെ ഉള്ള അജാശബ്ദം അല്ല. അജാം ഏകാം ലോഹിത ശുക്ല കൃഷ്ണാം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആ അജാശബ്ദം എന്ന് പറയുന്നത് ജന്മമില്ലാത്ത ഒന്നിനെ ബോധിപ്പിക്കുന്ന അജാശബ്ദമുണ്ട്. അജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും ജനിക്കാത്തത്, അങ്ങനെ ഒന്ന് ബോധിപ്പിക്കുന്നതല്ല. പിന്നെ നാഭി യോഗിക, ഇനി അത് രൂഢമല്ല യോഗികവുമല്ല. അജാ ന ജായതേ അജാ, അങ്ങനെ വ്യുത്പത്തിയിലൂടെ ജനിക്കാത്ത ഒന്നിനെ ബോധിപ്പിക്കുന്നു എന്നും പറയാൻ പറ്റത്തില്ല. പിന്നെന്താണത്? കിം ദർഹി, പിന്നെന്താണത്? കൽപ്പന ഉപദേശം, കൽപ്പന ഉപദേശമാണ്. കൽപ്പനയിലൂടെ ഞാൻ ചിലയിടത്ത് കാര്യങ്ങൾ പറയും, അത് ശ്രുതിയിലും ചിലയിടത്ത് അങ്ങനെ കൽപ്പന ഉപയോഗിക്കും. എന്ന് വെച്ചാൽ പറയുന്ന കാര്യവും ആ ശബ്ദവുമായിട്ട് നേരിട്ട് ബന്ധങ്ങൾ കാണത്തില്ല. എന്ന് ചില കാവ്യങ്ങളിലും മറ്റും ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമേ അതിന് കാണൂ. പ്രസിദ്ധമായ അതിന് അതിൻ്റെ രൂഢമായ അർത്ഥം ഈ ശബ്ദം ഇന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചു വരുന്നു എന്നുള്ള രീതിയിലൊരു രൂഢാർത്ഥമോ അങ്ങനെ ആ ശബ്ദത്തിന്റെ വ്യുത്പത്തി അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യുത്പത്തി അർത്ഥമൊന്നും അതിന് കാണത്തില്ല. പിന്നെ എന്താണ്? ഒരു കൽപ്പന. ഉദാഹരണം പറഞ്ഞാൽ ശരീരം രഥം ദൈവത്വം, ശരീരം രഥമാണെന്ന് പറഞ്ഞു. രഥം എന്ന് പറഞ്ഞാൽ അറിയാം, കാരണം അതൊരു വസ്തുവിന്റെ ഒരു സംജ്ഞയാണ്, ഒരു വസ്തുവിന്റെ പേരാണ്. പിന്നെ രഥയിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ള രീതിയിൽ രഥം എന്ന് പറഞ്ഞാൽ ഒരു വാഹനമാണെന്ന് കിട്ടും. പക്ഷെ ശരീരം രഥം എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ എന്താണ്? ഒരു കൽപ്പന. ഒരു കൽപ്പനയെന്നെ പറയാൻ പറ്റും. അത് പറഞ്ഞ ആള് ഉദ്ദേശിച്ചു ശരീരം എന്ന് പറഞ്ഞാൽ രഥമാണ്. ഇങ്ങനെയുള്ള കാൽപ്പനിക ഭാഷ എന്ന് പറയുന്നത് അതും ശ്രുതിയിൽ ഉപയോഗിക്കും. അത് ഓരോരുത്തർക്കും ഓരോർക്കും ഇഷ്ടമുള്ള തരത്തിൽ പലയിടത്തും കൊണ്ട് യോജിപ്പിക്കും. അങ്ങനെ യോജിപ്പിക്കുന്നിടത്താണ് വിശേഷം. വശുകാരം പറയുന്നത് അങ്ങ് അത് യോജിപ്പിക്കുമ്പോൾ പൂർവപരങ്ങളെല്ലാം നോക്കണം, പ്രകരണവും മറ്റും നോക്കണം, എന്നിട്ട് അത് യോജിപ്പിക്കുക. കൽപ്പന ഉപദേശങ്ങൾ വരുമ്പോൾ അതിങ്ങനെ കാവ്യഭാഷയിൽ പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ല, പറയാം. പക്ഷെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഏതാണോ അവിടെ പറയുന്ന ആൾ വീക്ഷിച്ചതാർത്ഥം തന്നെ എടുക്കണം. അതാണ് അതിനെന്തെങ്കിലും ഒരു സാങ്കത്യമാണ്. കൽപ്പന രണ്ടു തരത്തിലുണ്ട്. ഒന്നെന്താണ്? പറയുന്ന വിഷയവുമായിട്ട് ബന്ധമുള്ള കൽപ്പന. മറ്റൊന്ന് ഒരാളുടെ കൽപ്പന, അവന് അതിലും വരമ്പോ ഒന്നും കാണത്തില്ല. നമ്മുടെ മനസ്സിൽ തോന്നി കൽപ്പിച്ചെന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം കണ്ടുപിടിക്കുക പ്രയാസമായി തീരും. പക്ഷേ ഒരു വിഷയത്തെ മനസ്സിൽ വെച്ചും കൊണ്ട് കാല്പനികമായ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പറയുന്ന ആളുടെ മനസ്സിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ വേണം. പക്ഷേ അതിന് പറയുന്നതിനായാൽ അവലംബിച്ച ഭാഷ എന്ന് പറയുന്നത് വേറൊന്നാണ്. അങ്ങനെ വരുന്നിടത്ത് എങ്ങനെയാണ് ആ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ കിട്ടുന്നതെന്നാണ് ഭാഷകാരം പറയുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഇതൊരു കൽപ്പന പ്രദേശമാണ്. അജാമേഹ ഏകാം ലോഹിത കൃഷ്ണരൂപ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അജാരൂപക ക്ലിപ്തിഹി, ഇവിടെ അജ എന്ന് പറയുന്ന രൂപക കൽപ്പന, രൂപക ഭാഷയിൽ അത് ഉപയോഗിച്ചിരിക്കുകയാണ്. സാധാരണ സാഹിത്യത്തിൽ അത് ഉപയോഗിക്കുന്നതാണ്. അത് തേജോ അപർണ ലക്ഷണായ ചരാചര യോനിയുപദേശത്തെ, അത് ഈ പറയുന്ന തേജസ്, ജലം, പൃഥ്വി, ഇതാണ് ചരാചരങ്ങൾക്കെല്ലാം കാരണമായിരുന്നത്. ഇതിന്റെ സൃഷ്ടി സംഭവിച്ചു, ഇതിൽ നിന്ന് സർവ്വതും ഉണ്ടായി. അപ്പൊ സർവത്തിനും കാരണമായിരിക്കുന്ന ഈ മൂന്ന് ഭൂതങ്ങൾ, അതിലാണ് അജാശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അജ എന്തുകൊണ്ടങ്ങനെ അജാ കൽപ്പന എന്ന് പറയുന്നത്? കാരണം അജാശബ്ദത്തിന്റെ അർത്ഥം പെണ്ണാടെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വരുന്നത്. പെണ്ണാടെന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രസിദ്ധമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശബ്ദത്തെ ഇവിടെ ശ്രുതി എങ്ങനെ ഉപയോഗിച്ചു? ഭൂതങ്ങൾ, മൂന്ന് ഭൂതങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് രൂപക ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതൊരു കൽപ്പനയാണ് എന്നും മനസ്സിലാക്കി ഇതിന്റെ അർത്ഥത്തെ ഇങ്ങനെ സ്വീകരിക്കണമെന്നാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറയുന്നു, യഥാ ഈ ലോകേ യദൃശയ കാജിതജ ലോഹിത ശുക്ല കൃഷ്ണ വർമ്മ വർണ്ണാസ്യ. ലോകത്തിലും ചിലപ്പോൾ അങ്ങനെ വരാം, ഒരാട്, ഒരു പെണ്ണാട്, അത് ഈ മൂന്ന് നിറങ്ങളോടുകൂടിയത്, കറുപ്പും ചുവപ്പും വെള്ളയും. ആട്ടിൻകൂട്ടത്തിൽ അങ്ങനെയുള്ള ആടും കാണാം, എല്ലാ ആടും അങ്ങനെയല്ല, അങ്ങനെ വരാം. ബഹുബർക്കര സ്വരൂപ ബർക്കരാച, ആട്ടിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അത് ജനിക്കുന്ന കുട്ടികളും ചിലപ്പോൾ അതുപോലെ ഇരിക്കും. പിന്നെ കുട്ടികൾ മൂന്നോ നാലോ ജനിക്കാം. അതാണ് ബഹു ബർക്കര, വളരെ കുട്ടികളോടുകൂടിയത്. സ്വരൂപ ബർക്കര, ഒരേ രൂപത്തിലുള്ളത്, തള്ളയെപ്പോലെ ഇരിക്കും കുട്ടികളും. ഇതൊക്കെ ലോകത്തിൽ സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളാണ്, സൃഷ്ടിയിൽ സംഭവിക്കാമെന്നുള്ളതാണ്. ലോകത്തിലിങ്ങനെ ഒരാട്, ആടിന്റെ കുട്ടികൾ ആടിനെ പോലെ ഇരിക്കുന്നു, അനേകം കുട്ടികളുണ്ട്, ആട് ഒന്നേ ഉള്ളൂ, ഇതെല്ലാം കണ്ടിട്ട് ഒരാളുടെ കാവ്യഭാവന ഉണർന്നതാണ്. എന്നിട്ട് ഇതുപോലെയാണല്ലോ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നു, പ്രകൃതിയും സമാന സ്വഭാവമുള്ള സൃഷ്ടി നടത്തുകയാണല്ലോ, പ്രകൃതിയും ഒന്നായിരുന്നിട്ട് പലതായി മാറുകയാണല്ലോ, ഇങ്ങനെയെല്ലാം ഭാവന ചെയ്യുന്നു. എന്നിട്ട് ആ ഭാവനയ്ക്ക് അനുരൂപമായ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു. അതാണ് രൂപക ഭാഷ, അല്ലെങ്കിൽ കൽപ്പന ഉപദേശം, കൽപ്പനാ ഉപദേശം എന്ന് പറയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താം ച കശ്ചിത് അച്ചോ ജുഷമാണു അനുശയിത, അത് ഉണ്ട് ഒരു പെണ്ണാട്, ചിലപ്പോൾ അതിനെ ഒരാണാട് അതിന്റെ പുറകെ പോകുന്നു, ചിലതെന്ത് ചെയ്യുന്നു, അതിനെ വെട്ടിട്ട് പോകുന്നു. രണ്ട് സംഭവിക്കാറുണ്ട്. അതുതന്നെയാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. ചില പുരുഷന്മാര് പ്രകൃതിയുടെ പുറകെ പോകുന്നു, ചിലര് അതിനെ വിട്ടിട്ട് മുക്തരാകുന്നു. അപ്പൊ ലോകത്ത് കാണുന്നത് കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളെ തത്വവുമായിട്ട് യോജിപ്പിച്ച് അതിനെ പറയുന്നതിന് അതിന് അതിൻ്റെതായ ഭാവനാത്മകമായ ഭാഷയിൽ ഉപയോഗിക്കുന്നു, പറയുന്നു. തംജ കശ്ചിത് അജോജുഷമാണോ അനുശയിത, അതിനെ അങ്ങനെയുള്ള ഒരു പെണ്ണാടിനെ മറ്റൊരാണാട് അതിനെ പിന്തുടരുന്നു, അതിനെ സേവിക്കുന്നു. കശിശയേന ഭുക്തഭോഗം ജഹ്യ, മറ്റോ എന്ത് ചെയ്തു ആ ഭുക്തഭോഗയായ ആ ആടിനെ അത് ഉപേക്ഷിക്കുന്നു, വേണ്ടെന്ന് വയ്ക്കുന്നു മറ്റൊരു ആണാട്. ഏവം ഇയമപി തേജോപന്ന ലക്ഷണ ഭൂത പ്രകൃതി, അതുപോലെ തന്നെയാണ് ഇവിടെ പ്രകൃതി പുരുഷനും സംഭവിക്കുന്നത്. ചില പുരുഷന്മാരാ പ്രകൃതിയോട് ആസക്തരാകുന്നു, അതിൽ നിന്ന് അവരുടേതായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ചിലർ അതെല്ലാം അനുഭവിച്ച് അതിനെ വെറുക്കുന്നു, ഭുക്തഭോഗന്മാരായി അനുഭവം കൊണ്ട് എല്ലാം വെറുക്കുന്നു, അവരെ പിന്മാറുന്നു. ഇതാണ് പ്രകൃതിയും പുരുഷനും സംഭവിക്കുന്നത്. ഏവം ഇയമപി തേജോപന്ന ലക്ഷണ ഭൂതപ്രകൃതി, അതുപോലെയാണ് ഇവിടെ തേജസ് അപ്പ് അന്യരൂപത്തിലുള്ള ഈ ഭൂതം, നിങ്ങളുടെ പ്രകൃതി, പഞ്ചഭൂതങ്ങളുടെയും ഈ പ്രാണികൾക്കുമെല്ലാം കാരണമായിരിക്കുന്ന ഈ മൂന്ന് ഭൂതങ്ങൾ, ത്രിവർണ്ണ മൂന്ന് വർണ്ണത്തോടുകൂടി ഇതാണെന്ന് പറഞ്ഞു. ബഹുസ്വരൂപം ചരാചര ലക്ഷണം വികാരജാല ജാതം ജനേരി, ചരാചര രൂപത്തിലുള്ള അതേ രൂപത്തിലുള്ള നാനാ വികാരങ്ങൾ സൃഷ്ടിക്കുന്നു. അതാണല്ലോ ഈ സൃഷ്ടിയെല്ലാം പഞ്ചഭൂതാത്മകമായിരിക്കുന്നു. അതിൽ മൂന്നെണ്ണത്തിന് ഇവിടെ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ, അത് മൂർത്തങ്ങളായതുകൊണ്ട്. അവിദുഷാജ ക്ഷേത്രജ്ഞേന, അതിൽ എന്താണ് ബോധമില്ലാത്ത അവിവേകിയ ക്ഷേത്രജ്ഞൻ ഉപഭുജ്യത ഈ പ്രകൃതി അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. വിദുഷാജ പരിത്യജത വിദ്വാൻമാർ വിവേകി പ്രകൃതി ഉപേക്ഷിക്കുന്നു. ഇത് ഈ സൃഷ്ടിയിൽ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഈ തത്വത്തെ പറയുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഭാഷ അജ എന്ന്, അജഹ എന്ന് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ശബ്ദം ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. നച ഇതം ആശങ്കിതവ്യം ഏക ക്ഷേത്രജ്ഞോ അനുസരിച്ച് അന്യജഹാദിത്യത ക്ഷേത്രജ്ഞഭേദ പാരമാർത്ഥിക പരീക്ഷാം ഇഷ്ടപ്രാപ്നോതി. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾക്ക് സമാധാനം പറയും. ഒന്ന്, ഇവിടെ അജ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂതങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന തേജസ് അന്നം ഇതിനെയാണ്. അതിൽ നിന്നുണ്ടായതെല്ലാം പഞ്ചഭൂതാത്മകമായിരിക്കുന്നതുകൊണ്ട് അതിനെ സൃഷ്ടി എന്ന് പറയുന്നു, സ്വരൂപമായ സൃഷ്ടി എന്ന് പറയും. ഭൂതങ്ങൾ മൂന്നെന്നോ അഞ്ചെന്നോ പറയാം, പ്രത്യക്ഷമായിരിക്കുന്ന പ്രകടമായിരിക്കുന്ന മൂന്നെണ്ണം, അതുകൊണ്ടാണ് മൂന്നെന്ന് പറയുന്നത്. അല്ല പ്രകടമാകാത്തതിനെ കൂടെ ചേർത്താണെങ്കിൽ പ്രത്യക്ഷമാകാത്തതിന്, പ്രത്യക്ഷമാകാതിരിക്കുക എന്ന് വെച്ചാൽ തേജസ് അപ്പ് അന്നം പോലെ പ്രത്യക്ഷമാകാത്ത, രൂപത്തോടുകൂടി പ്രത്യക്ഷമാകാത്ത, വർണ്ണത്തോടുകൂടി പ്രത്യക്ഷമാകാത്ത, അതിനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അഞ്ചായി. ഈ മൂന്നിനെ എന്തുകൊണ്ടെടുത്ത് പറയുന്നു? കാരണം ഈ മൂന്ന് വർണ്ണങ്ങൾ പ്രകടമായിരിക്കുന്നു ഈ മൂന്നിലാണ്. തേജസ്സിനൊരു വർണ്ണമുണ്ട്, ജലത്തിനൊരു വർണ്ണമുണ്ട്, പൃഥ്വിക്കൊരു വർണ്ണമുണ്ട്, ആകാശത്തിനും വായുവിനൊന്നും വർണ്ണമില്ല. അപ്പൊ പറയുന്നതിലൊരു യുക്തിയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം, സൃഷ്ടിയെല്ലാം എന്താണോ നാനാ വർണ്ണങ്ങളോടുകൂടിയിരിക്കുന്നു, വർണ്ണ ശബളമായിരിക്കുന്നു. കാരണം ഈ മൂന്നെണ്ണത്തിന് വർണ്ണമുള്ളത് കൊണ്ടാണ്, നിരൂപമാണ് വായു ആകാശം അതുപോലെ. അപ്പോൾ ഈ വർണ്ണയുക്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വർണ്ണത്തിന് കാരണമായിരിക്കുന്നു പറഞ്ഞാൽ മതി മൂന്നെണ്ണം, മറ്റുള്ളതിന് എന്തിനു പറയുന്നു? അതുകൊണ്ടാണ് മൂന്നെടുത്ത്. അതിൽ നിന്ന് എന്തെല്ലാം ഇവിടെ സൃഷ്ടമായോ എല്ലാം സ്വരൂപങ്ങളായിരിക്കും, അതേ വർണ്ണങ്ങളോടുകൂടിയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് സ്വരൂപ ബർക്കര എന്ന് പറയുന്നു. അതുപോലെയുള്ള ആട്ടിൻകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതാണ്, അതാണ് സൃഷ്ടി. പിന്നീട് പറയുന്നത് പുരുഷന്മാരുടെ കാര്യമാണ്. പുരുഷന് വേണ്ടി അവിടെ എന്ന് പറഞ്ഞു? അജ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. ആണാണ് ഇവിടെ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു പോകുന്നു പറഞ്ഞു ഒന്ന് മുക്തന്മാരാകുന്നു, മറ്റൊന്ന് അങ്ങനെയല്ല, ഈ പ്രകൃതിക്ക് പിന്നാലെ തന്നെ സഞ്ചരിക്കുന്നു. ജുഷമാണോ അനുസേത്തെ, അതിനെ സേവിച്ചുകൊണ്ട് അതിന്റെ പ്രകയം നടക്കുന്നു, അതിനെല്ലാം അനുഭവിച്ചുകൊണ്ട് പ്രകൃതിയോട് ആസക്തമായിരിക്കുന്നു, പ്രകൃതിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പുരുഷന്മാരിൽ ഭേദമുണ്ടല്ലോ എന്ന് ശങ്കിക്കാം. സാംഖ്യന്മാർ പറയുന്നു പുരുഷന്മാർ ഒന്നല്ല പലതാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഒരേ ഒരു പുരുഷനേ ഉള്ളൂവെങ്കിൽ ഒരാൾ മുക്തനാകുമ്പോൾ എല്ലാവരും മുക്തരാകും. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഒരാൾ മുക്തനാകുന്നു, മറ്റനേകം പേര് ബദ്ധരായിരിക്കും. ഇതെന്തുകൊണ്ട്? അദ്വൈതി പറയുന്നു ഒരു പുരുഷനായാലും ദോഷമില്ല എന്നുകൊണ്ട്, ഉപാധി ഭേദം കൊണ്ട് അത്തരം വ്യത്യാസങ്ങൾ സംഭവിക്കാം. സാംഖ്യം പറയുന്നത് എന്തോ ഉപാധികൾ കൽപ്പിക്കുന്നു. പുരുഷന്മാർ തന്നെ അനേകമാണ്. ഒരാൾ മുക്തനാകുന്നു, പ്രകൃതിയെ വിടുന്നു, മറ്റൊരാൾ പ്രകൃതിക്ക് അധീനയായിരിക്കുന്നു. അപ്പൊ പുരുഷന്മാരിൽ പാരമാർത്ഥികമായി തന്നെ ഭേദമുണ്ട് എന്ന് പറയും. ഇവിടെ അതല്ല എന്ന് പറയുന്നു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. നിരഹിതം ആശങ്കിതവ്യം, ഇങ്ങനെ ശങ്കിക്കരുത്. ഏകക്ഷേത്രജ്ഞു അനുശേദേ, ഒരു ക്ഷേത്രജ്ഞൻ പ്രകൃതിയുടെ പുറകെ പോകുന്നു, അന്യോ ജഹാദി അന്യൻ പ്രകൃതി ഉപേക്ഷിക്കുന്നു ഇത്യത എന്ന് പറഞ്ഞതുകൊണ്ട് ക്ഷേത്രജ്ഞേദ, പുരുഷന്മാരിൽ പാരമാർത്ഥികമായ ഭേദമുണ്ട്, പാരമാർത്ഥിക എന്ന് കരുതരുത്. പരേഷാമിഷ്ഠ, അത് സാംഖ്യന്മാർക്ക് അതാണ് ഇഷ്ടം, അതാണ് അവരുടെ സിദ്ധാന്തം. പ്രാപ്നോതി, അതിനംഗീകരിക്കേണ്ടി വരും എന്നൊന്നും കരുതരുത്. എന്തുകൊണ്ട്? അത് എല്ലായിടത്തും ചർച്ച ചെയ്യും. ബന്ധം, ബന്ധനമുള്ളവരെ കുറിച്ചും മുക്തന്മാരെ കുറിച്ചും സർവത്ര ചർച്ച ചെയ്യാറുണ്ട്. അത് പുരുഷൻ ഏകമാണെങ്കിലും ആ ചർച്ച വരും. നഹീയം ക്ഷേത്രജ്ഞ ഭേദ പ്രതിപാദയിഷ, ഇത് ഈ പുരുഷന്മാർ പലതാണ് എന്ന് ശ്രോതാവിനെ ബോധിപ്പിക്കുന്നതിനുള്ള താല്പര്യം കൊണ്ട് പറയുന്നതല്ല. പ്രതിപാദയിഷ, പ്രതിപാദനം ചെയ്യുന്നതിനുള്ള താല്പര്യം, ബോധിപ്പിക്കുന്നതിനുള്ള താല്പര്യം, അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. പിന്നെയോ ഹിന്ദു ബന്ധമോക്ഷ വ്യവസ്ഥ പ്രതിപാദയിഷ തുയേഷ, ഈ ഒരു കൽപ്പന ഇങ്ങനെ പറയുന്നത് ബന്ധവും മോക്ഷവും തമ്മിലുള്ള വ്യവസ്ഥയെ കാണിക്കാൻ വേണ്ടിട്ട്. എന്താണ് അവസ്ഥ? ആരാണോ പ്രകൃതിയോട് താതാമ്യപ്പെട്ടിരിക്കുന്നത് അവര് ബന്ധനത്തിൽ, ഏത് പുരുഷന്മാരാണോ പ്രകൃതിയിൽ നിന്ന് സ്വയം വിട്ടിരിക്കുന്നത് അവര് മുക്തന്മാർ. ഇങ്ങനെയുള്ള ഈ ബന്ധമോക്ഷ വ്യവസ്ഥ, ബന്ധവും മോക്ഷവും സത്യമായി കരുതുന്നവർക്ക് ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും വ്യവസ്ഥയെ പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് ബന്ധം വരുന്നത്, എങ്ങനെയാണ് മോക്ഷം വരുന്നത്, അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഇത് പറയുകയാണ്. പരമാർത്ഥത്തിൽ ബന്ധമോക്ഷങ്ങളെ സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഇങ്ങനെ പറയും. പ്രസിദ്ധം തുഭേദം അനുവദ്യ ബന്ധമോക്ഷ വ്യവസ്ഥ പ്രതിപാദിച്ചത്. അപ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈതത്തിനും പറയും ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും. കാരണം ബന്ധമോക്ഷത്തെ അംഗീകരിച്ചാലേ അദ്വൈതത്തിൽ ഗുരുവുള്ളൂ, ശാസ്ത്രമുള്ളൂ, ഉപദേശമുള്ളൂ, ശിഷ്യനുള്ളൂ. ഇതെല്ലാം ഇല്ലെങ്കിൽ പിന്നെ അദ്വൈത ശാസ്ത്രത്തിന് വ്യർത്ഥമായി. ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കും ബന്ധമോക്ഷമില്ലെങ്കിൽ പറയുന്നു. ബന്ധവും മോക്ഷവും എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. എന്നുവെച്ചാൽ ലോകത്തിന്റെ മനസ്സിലുണ്ട്, എല്ലാ ജീവന്മാരുടെയും മനസ്സിലുണ്ട്. ഞാൻ ബന്ധനസ്ഥനാണ്, ഞാൻ സ്ത്രീയും ദുഃഖിതനാണ്, ഞാൻ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നു, എനിക്ക് നിത്യമായ സുഖം വേണം. അങ്ങനെ മോക്ഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇത് വെറും കൽപ്പനകളാണ്. ഇതിന് പരമാർത്ഥമില്ലെങ്കിലും ജീവന്മാരുടെ ഈ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് എന്താണ് ബന്ധം, എന്താണ് മോക്ഷം എന്ന് അദ്വൈതത്തിലും പ്രതിപാദനം ചെയ്യുന്നു. അല്ല, പരമാർത്ഥത്തിൽ ബന്ധമോക്ഷങ്ങളെ അംഗീകരിച്ചുകൊണ്ടല്ല, അദ്വൈതത്തിൽ ബന്ധമോക്ഷങ്ങളെ പ്രതിപാദനം ചെയ്യുന്ന എന്തിനു വേണ്ടി? അങ്ങനെ ഒരു ബന്ധവും മോക്ഷവും പരമാർത്ഥത്തിൽ തന്നിലില്ല എന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ബോധിക്കുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ബന്ധത്തെയും മോക്ഷത്തെയും ചർച്ച ചെയ്യുന്നത്. അത് അസത്യമാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഒരാളത് മനസ്സിലാക്കാതെ ഒരു മോക്ഷത്തിന് വേണ്ടി അത് ഇതെല്ലാം സത്യമാണെന്ന് കരുതി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാണ്, അദ്വൈതത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ സാധാരണ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, ആ മോക്ഷം എന്ന് പറയുന്ന ഒന്ന് നേടണം എന്ന് ദൃഢബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു, ദേഹാത്മ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു. അത് അദ്വൈതത്തിൽ അംഗീകരിക്കുന്നില്ല. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്, ഇത് അദ്വൈതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശിലയാണ്. ബന്ധമോക്ഷത്തെ കൽപ്പനയായി കണ്ടുകൊണ്ട് ബന്ധമോക്ഷ വ്യവഹാരത്തിൽ പെടുക, ഏർപ്പെടുക എന്ന് പറയുന്നു. ബന്ധമോക്ഷ വ്യവഹാരത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു, ശാസ്ത്രം, ഉപദേശം, ശിഷ്യത്വം ഇതിനെല്ലാം അംഗീകരിക്കുക. എന്നാൽ അദ്വൈതി അംഗീകരിക്കുന്നത് എങ്ങനെ? ബന്ധമോക്ഷ വ്യവസ്ഥ പരമാർത്ഥമല്ല, ആ പരമാർത്ഥമല്ലാത്ത വ്യവഹാരത്തിൽപ്പെടുന്നതാണ് ഗുരുവും ശാസ്ത്രവും ശിഷ്യനും എല്ലാം. തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ അതിൽ അദ്വൈതിക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം ബന്ധമോക്ഷ വ്യവഹാരം ഇല്ല എന്നും പറയുന്നില്ല. ഇതിലുള്ള പ്രധാനമായ വ്യത്യാസം ബന്ധമോക്ഷ വ്യവസ്ഥ ഇല്ല എന്ന് പറയുന്നില്ല. ബന്ധമോക്ഷ വ്യവസ്ഥയുണ്ട്, ബന്ധമോക്ഷ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്, ബന്ധം എന്ന് പറയുന്നത് ഇതാണ്, ദേഹതാതാത്മ്യമാണ്, അതിന് കാരണമായിരിക്കുന്നത് അജ്ഞാനമാണ്, അത് ബന്ധത്തിന്റെ വ്യവസ്ഥ. മോക്ഷത്തിന്റെ അവസ്ഥ എന്താണ്, മോക്ഷം എന്ന് പറയുന്നത് ഈ ദേഹാത്മബുദ്ധി ഇല്ലാതാകുന്നതാണ്, അതിന് കാരണമായിരിക്കുന്നത് ജ്ഞാനമാണ്. ഇങ്ങനെയുള്ള ഈ ബന്ധമോക്ഷ വ്യവസ്ഥയെ അദ്വൈതി പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ എന്താണോ, ഇത് കാല്പനികമാണ്, ഇത് അസത്യമാണ് എന്ന് ബോധിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഒരു സ്ഥലത്ത് ബന്ധവുമില്ല, മോക്ഷവുമില്ല, ഗുരുവുമില്ല, ശിഷ്യനില്ല എന്ന് പറയുന്നു. വേറൊരു സ്ഥലത്ത് ഗുരുവിനെ സ്തുതിക്കുന്നു, ഗുരുവിന്റെ മഹത്വം പറയുന്നു, മുക്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു, ബന്ധത്തിന്റെ ദോഷത്തെക്കുറിച്ച് പറയുന്നു. ഇതിങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ അദ്വൈതത്തിൽ ശരിയാകും എന്ന് ചോദിക്കരുത്. കാരണം ഇവിടെ എന്തുകൊണ്ട് ശരിയാകുന്നില്ല, അത് നിങ്ങളുടെ ബുദ്ധിയുടെ തകരാറാണ്. അദ്വൈതത്തിൽ ഇതേ ശരിയാകും, ഈ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമോക്ഷ വ്യവസ്ഥയെ ശരിയാകും. ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥം അല്ലാത്തത് കൊണ്ട് പരമാർത്ഥമല്ലാത്ത ഒന്നിനെ പരമാർത്ഥമെന്നും ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ജ്ഞാനത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിലൂടെ മോക്ഷത്തിന് വ്യവസ്ഥയുണ്ടാകുന്നു. ജ്ഞാന കൈവല്യം മോക്ഷം എന്ന് പറയുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന് വിരോധമൊന്നുമില്ല, രണ്ട് സ്വീകരിക്കാം. പക്ഷെ മറ്റുള്ള വിചാരങ്ങളിലാണത് ബുദ്ധിമുട്ട് വരുന്നത്. ബന്ധത്തെ അംഗീകരിക്കുക, അത് സത്യമായി സ്വീകരിക്കുക, പിന്നെ അതിൽ നിന്നുള്ള മോചനം, സത്യത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ സംഭവിക്കും ഒരാൾ? അതാണ് അദ്വൈത സംഖ്യന്മാരെ എതിർക്കുന്നത്. നമ്മളിതെല്ലാം സത്യമായി കാണുന്നു. സംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അസത്യമായി ഒന്നുമില്ല, നശിക്കുന്നതായി ഒന്നുമില്ല, അനാദി അനന്തമായിരിക്കുന്ന പ്രകൃതിയിലെല്ലാം ആവിർഭവിച്ച് തിരോഭവിക്കുകയാണ്. സർവവും വർണ്ണമിച്ച് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ നിത്യമായ ഈ പരിണാമമല്ലാതെ ഇവിടെ അനിത്യമായൊന്നിനും പറയാനില്ല സംഖ്യന്മാർക്ക്. പിന്നെ അവരെ സംബന്ധിച്ച് ബന്ധമോക്ഷ വ്യവസ്ഥ എന്താ പറയുന്നത്? പുരുഷൻ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടുകഴിഞ്ഞു, ആ നിത്യപ്രകൃതിയോട്, ആ നിത്യനായ പുരുഷൻ ബന്ധനത്തിൽ, അതിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ മോക്ഷത്തിൽ. ഇതാണ് എല്ലാ ദ്വൈത ചിന്താഗതിക്കാരും പറയുന്നത്. അദ്വൈതി ഒഴികെ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. പ്രാപഞ്ചിക സത്യത്തെ, പ്രകൃതിയുടെ സത്യം, ജീവഭാവത്തിന്റെ സത്യത്തെ, ബന്ധത്തിന്റെ സത്യത്തെ, മോക്ഷത്തിന്റെ സത്യത്തെ, ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കിടക്കും അദ്വൈതി വഴി. ഇത് പറഞ്ഞു, ഈ സത്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയായ രീതിയിൽ ബന്ധ മോക്ഷ വ്യവഹാരത്തെ നിർവചിക്കാൻ തന്നെ അസാധ്യമായി തീരും. കാരണം ബന്ധം സത്യമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നവിടെ മോചനം, മോചനം മുക്തി, അത് സത്യമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബന്ധം. ഇതിനെ സമന്വയിപ്പിക്കണമെങ്കിൽ ഇത് കല്പനികമാണെന്ന് കാണണം. കല്പന മാത്രം. സത്യം ബന്ധമോക്ഷങ്ങൾക്ക് ആധാരമായിരിക്കുന്നതെന്നോ സത്യം ബന്ധമോക്ഷങ്ങൾക്ക് ഉപരിയായിരിക്കുന്നതെന്നോ ഈ സത്യം ബന്ധമോക്ഷങ്ങളുടെ എല്ലാം പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നതെന്നോ സത്യത്തിൽ ഈ ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥത്തിൽ നിൽക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ പാരമാർത്ഥികമല്ലെന്നോ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കും എന്നാണ് അദ്വൈതി പറയുന്നത്. പിന്നെ വ്യവഹാരത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാൽപ്പനികമായ ഭേദത്തെ സ്വീകരിക്കുന്നു. ശരി, നിങ്ങൾ അങ്ങനെ ഒരു കാൽപ്പനികമായ ബന്ധം ഉണ്ടെന്ന് കരുതുന്നു എങ്കിൽ എന്നെ അദ്വൈതി പറയത്തുള്ളൂ, അങ്ങനെ ഒരു ബന്ധത്തെ നിങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതനായെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ആവശ്യമാണ്, നിങ്ങൾക്ക് ഗുരു ആവശ്യമാണ്, നിങ്ങൾക്ക് ശാസ്ത്രം ആവശ്യമാണ്, നിങ്ങൾക്ക് ഉപദേശം ആവശ്യമാണ്. എല്ലാം എങ്ങനെയുള്ളത്? എല്ലാം കൽപ്പനയിലുള്ളത്, ജീവകൽപ്പനയിൽപ്പെടുന്ന കാര്യങ്ങൾ അല്ല. താൻ തനിക്ക് എങ്ങനെയാണോ ബന്ധത്തെ കൽപ്പിക്കുന്നത് അതുപോലെ തൻ്റെ കൽപ്പനയിൽ ഇതെല്ലാം വരും. ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക, ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അതുകൊണ്ട് അവിടെ വിശേഷത എന്താ? അതുകൊണ്ടാണ് അദ്വൈതി ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് മുക്തി. ഇതേതെങ്കിലും ഒന്ന് സത്യമായിരുന്നാൽ ജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കില്ല. കാരണം ഇതേതെങ്കിലും ഒന്ന് സത്യമായിരുന്നാൽ ഇതിനെ നീക്കേണ്ടി വരും. ഈ ബന്ധനത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് സത്യമായിരുന്നാൽ, മോക്ഷത്തിന് ഉപകരിക്കുന്ന ഏതെങ്കിലും ഒന്ന് സത്യമായിരുന്നാൽ അതിനെല്ലാം ജ്ഞാനം കൊണ്ട് മാറ്റേണ്ടി വരും. അത് സാധ്യമല്ല. ജ്ഞാനം കൊണ്ട് ഒരു സത്യത്തെയും മാറ്റാൻ കഴിയത്തില്ല. ജ്ഞാനം കാരകമല്ല. അതുകൊണ്ടൊന്നിനെയും ഇല്ലാതാക്കാൻ ജ്ഞാനത്തിന് കഴിയത്തില്ല. പിന്നെ ജ്ഞാനത്തിനെന്ത് കഴിയും? ജ്ഞാനം പറയും, ഇത് സത്യമല്ല, ഇതാണ് സത്യം. ജ്ഞാനത്തിന് സത്യത്തെ ബോധിപ്പിക്കാനേ കഴിയത്തുള്ളൂ. അത് ബോധിപ്പിക്കുമ്പോൾ ബന്ധമോക്ഷ വ്യവസ്ഥ എന്ന് പറയുന്ന അസത്യമായതുകൊണ്ട് ആ ജ്ഞാനത്തിൽ ബന്ധമോക്ഷ വ്യവസ്ഥയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ആ ബന്ധമോക്ഷ വ്യവസ്ഥകൾ വെറും കൽപ്പനികങ്ങളാണ്. ആ കൽപ്പനകളെ പരമാർത്ഥ ജ്ഞാനത്തിന് നിഷേധിക്കാൻ പറ്റും. അതിനപ്പുറമൊന്നും ചെയ്യാനുമില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആ ഈ ബന്ധമോക്ഷ വ്യവസ്ഥ കൽപ്പനികമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ ബന്ധമോക്ഷ വ്യവസ്ഥ നിവൃത്തമായി, ജ്ഞാനനിവൃത്യമാണത്. സംസാരം ജ്ഞാനനിവൃത്യമാണ്. അങ്ങനെ ജ്ഞാനം കൊണ്ടത് നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ, നിവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതയെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല, കർത്തവ്യമായിട്ടൊന്നുമില്ല. കർത്തവ്യമായിട്ട് ഒരാൾ ഒന്നുമില്ലാത്തവനെയാണ് പറയുന്നത്, കൃതാർത്ഥൻ. പുരുഷാർത്ഥങ്ങളെല്ലാം അവനെ സംബന്ധിച്ച് കൃതമായി നേടിക്കഴിഞ്ഞു, അവൻ കൃതാർത്ഥനാകുന്നു. ആ കൃതാർത്ഥത ഒരുവക്ക് ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം കൊണ്ട് കൃതാർത്ഥത ഉണ്ടാകണമെങ്കിൽ ബന്ധമോക്ഷങ്ങൾ കാൽപ്പനികമായിരിക്കും. അങ്ങനെ അല്ലാതെ കൃതാർത്ഥത സംഭവിക്കത്തില്ല ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ. തത്വജ്ഞാനം കൂടാതെ ഒരു പ്രവൃത്തിയിലൂടെയും കൃതാർത്ഥത നേടാൻ പറ്റത്തില്ല. കാരണം പ്രവൃത്തിയിലൂടെ നേടുന്നതെല്ലാം, ഇനി അങ്ങനെ ഒരു കൃതാർത്ഥത ഒരാൾ നേടിയാൽ അത് കർമ്മത്തിലൂടെ നേടുന്നുള്ളത് അനിത്യമായി പോകും, അസത്യമായി. ആ കൃതാർത്ഥത നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഇതാണ് ജ്ഞാനത്തിൻ്റെ അതിസൂക്ഷ്മമായ വശം. ജ്ഞാനത്തിനപ്പുറമൊന്നും തന്നെ അവിടെ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് പറയുന്നു, ഈ ഭേദത്തെ, വാസ്തവത്തിലില്ലാത്ത ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് അനൂദ്യ, അതിനെ താൽക്കാലികമായി അംഗീകരിച്ചുകൊണ്ട് ബന്ധ മോക്ഷ വ്യവസ്ഥകളെല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നു. ഭേദങ്ങൾ എല്ലാം എന്തുകൊണ്ട് അസത്യമാകുന്നു? സാംഖ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? ഭേദസ്തു ഉപാധി നിമിത്തോ, നാനാ ഉപാധികളെ കൊണ്ട് ഭേദം സംഭവിക്കുന്നു. നാനാ ഉപാധികൾ ഇവിടെയുണ്ട്. തനിക്ക് തൻ്റെതായ ഉപാധികളുണ്ട്. എന്താണ് ഉപാധി? വ്യവഹാരത്തിന് എന്തൊക്കെ ഒരുവനെ ആവശ്യമായി വരുന്നു, അതല്ല ആ ജീവന്റെ ഉപാധികൾ. ബുദ്ധി ഉപാധിയാണ്, ഇന്ദ്രിയങ്ങൾ ഉപാധിയാണ്, ശരീര ഉപാധിയാണ്, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന വിപരീത ബുദ്ധികൾ ഉപാധിയാണ്, അജ്ഞാനം അറിവില്ലായ്മ ഉപാധിയാണ്. ഇങ്ങനെ നാനാ ഉപാധികളെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു. ഭേദവ്യവഹാരം ഭേദസ്തു ഉപാധി നിമിത്ത ഉപാധിയെ ഈ ഉപാധി ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ വേറെയാണ്, നീ വേറെയാണ്. ഞാൻ ആരെങ്കിലും ഒരാൾ പറയും ഞാൻ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്, പരമാർത്ഥത്തിലല്ല. വേറെ ആൾ പറയണല്ല ഞാൻ മുക്തനാണെന്ന് പറഞ്ഞാൽ അത് ഉപാധിയെ ആശ്രയിച്ചിട്ട് വരും. വ്യവഹാരം അസാധ്യമായിത്തീരും ഉപാധികളെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ. ഉപാധികളെന്ന് പറയുന്നത് എന്താണ്? ആ ജീവന്റെ പരിമിതിയാണ്, തുച്ഛങ്ങളായ പരിമിതികളാണ്. അതിനെ ആശ്രയിച്ചതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഭേദസ്തുപാധി നിമിത്തോ മിഥ്യാജ്ഞാന കൽപ്പിത, മിഥ്യാജ്ഞാനം അജ്ഞാന കൽപ്പിതമാണത്, അല്ലെങ്കിൽ മിഥ്യാജ്ഞാന രൂപത്തിലുള്ള കൽപ്പനകളാണ്. മിഥ്യാജ്ഞാനം കൽപ്പിതം എന്ന് പറയുന്ന രണ്ടു തരത്തിൽ പറയാം. അജ്ഞാന കൽപ്പിതമാണ്, പരമാർത്ഥത്തെ അറിയാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ കൽപ്പനകൾ വരുന്നു. ആ കൽപ്പനയുടെ സ്വരൂപം എന്താണ്? മിഥ്യാജ്ഞാനമാണ്, പരമാർത്ഥ ജ്ഞാനമാണ്. രണ്ടു തരത്തിലും മിഥ്യാജ്ഞാനത്തെ യോജിപ്പിക്കും. മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. ഒരിടത്ത് എങ്ങനെ? തത്വത്തെ അറിയാതിരിക്കുമ്പോൾ, പരമാർത്ഥത്തെ അറിയാതിരിക്കുമ്പോൾ തന്റെ മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനമാണ്. ഞാൻ അറിയുന്നില്ല, ഇവിടെ ശ്രുതി പറഞ്ഞതുപോലെ ഇതാണ് പരമാർത്ഥ തത്വം എന്നറിയുന്നില്ല. അജ്ഞാനമായി അറിവില്ലായ്മ. ഇനി ആ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ദേഹാത്മ ബുദ്ധി തുടങ്ങി ഇവിടെ പറയുന്നു അനാദി അനന്ത സംസാരമായി നിലനിൽക്കുന്നു. ശരീരത്തിൽ നിന്ന് പിടിച്ച് മാറ്റാൻ കഴിയാത്ത പോലെയാണ് ദേഹാത്മബുദ്ധി അഹം. അതുപോലെ പ്രപഞ്ചപ്രതീതി ഉണ്ടാകുന്നു, പ്രപഞ്ച താതാത്മ്യം ഉണ്ടാകുന്നു, പ്രപഞ്ചഭോഗം സംഭവിക്കുന്നു, പിന്നെ ഒടുവിൽ അവനെ സംബന്ധിച്ച് പ്രപഞ്ചനാശവും സംഭവിക്കുന്നു. ഇതെല്ലാം മിഥ്യാജ്ഞാനമാണ്. എന്തുകൊണ്ട്? ഇവിടെ എല്ലാം ഉണ്ട് വിപരീത ബുദ്ധി. അതുകൊണ്ട് ഭേദസ്വഭാവി നിമിത്തോ മിഥ്യാജ്ഞാന കൽപ്പിതോ, മിഥ്യാജ്ഞാന കൽപ്പിതമാണ് ഇതെല്ലാം, ഈ ഭേദങ്ങളെല്ലാം. എന്നാ പാരമാർത്ഥി, ഇത് പാരമാർത്ഥികമല്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനം മതി. പാരമാർത്ഥികമല്ലാത്ത ഒന്നിനെ നശിപ്പിക്കുന്നതിന് തത്വജ്ഞാനം മതി. രജ്ജുവിലെ സർപ്പത്തെ നശിപ്പിക്കുന്നതിനോ മരുഭൂമിയിലെ ജലത്തെ വറ്റിക്കുന്നതിനോ മറ്റൊരുപായും ആവശ്യമില്ല. കേവലം ഇതിന്നതാണ് എന്നൊരാൾ ബോധിച്ചാൽ മാത്രം മതി. അവിടെ അറിവ് മതി. പാരമാർത്ഥികമല്ലാത്ത ഒന്നിനെ ഇല്ലാതാക്കുന്നതിന്, കൽപ്പനയെ നിരാകരിക്കുന്നതിന് കേവലമായ അറിവ് മാത്രം മതി. അത് തന്നെ ഇവിടെയും പറയുന്നു. അറിവിനപ്പുറമൊന്നും വേറൊന്നും അവിടെ കർത്തവ്യമായിട്ടില്ല. ഇതുവരെ ആ പരമാർത്ഥികമായ ബോധം ഇല്ലയോ അതുവരെ അറിവിന് ശേഷം ഉള്ള കർത്തവ്യങ്ങളെ അന്വേഷിക്കുന്നു. എന്ത് ചെയ്താൽ മോക്ഷം കിട്ടും, എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഓരോരുത്തർ മോക്ഷത്തിന് വേണ്ടി ഓരോരോ അഭ്യാസങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നു. എല്ലാ സിദ്ധാസംബന്ധങ്ങൾ മോക്ഷം എന്നുള്ള നിത്യസിദ്ധമായ സ്വരൂപത്തിന് വേണ്ടി എന്തെങ്കിലും അഭ്യാസത്തിൽ ഏർപ്പെടുന്നത് അസംബന്ധമാണ്. അഭ്യാസത്തിൽ ഏർപ്പെടരുതെന്നല്ല പറയുന്നത്, അഭ്യാസത്തിൽ ഏർപ്പെട്ട അതിനുള്ള ഫലമുണ്ടാകും. എന്തഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ അതിന് മുക്തിയുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. ജപതപങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒരുവനെ ശുദ്ധീകരിക്കുന്നതിന് ഉപകരിച്ചെന്നിരിക്കും. പക്ഷെ നേരിട്ട് മുക്തിക്ക് ഉപകരിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. മുക്തിക്ക് ഒന്ന് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. എന്താണോ ആ പാരമാർത്ഥികമായ ജ്ഞാനം, അതാണ് ഭേദം. ഉപാധി നിമിത്തമാണ്, മിഥ്യാജ്ഞാന കല്പിതമാണ് ഇന്ന പാരമാർത്ഥികം. അതുകൊണ്ട് ഈ സാങ്കന്മാർ പറയുന്നതിലൂടെ പല പുരുഷന്മാരുള്ള ഒരാൾ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഒരാൾ മുക്തനാണ്, ഇതിലൊന്നൊരു കഴമ്പില്ലാത്ത കാര്യങ്ങളാണ്. ആലോചിക്കാത്ത പറയണം. എന്തുകൊണ്ട്? ശ്രുതി തന്നെ അവിടെ പറയുന്നുണ്ട്, ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. ഇത്തരം നിരവധി ശ്രുതികൾപ്പെട്ടു. ഏകോ ദേവ, ഒരേ ഒരു ദേവനേ ഉള്ളൂ, അനേക പുരുഷന്മാരല്ല. ആ പുരുഷൻ എങ്ങനെയിരിക്കുന്നു? സർവഭൂതേഷു ഗൂഢ, സർവപ്രാണികളിലും ഒളിഞ്ഞിരിക്കുന്നു. ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ സ്വയം താൻ ആ പുരുഷനായിരുന്നിട്ടും ദുർബുദ്ധിയായ ഒരുവന് തന്റെ ശരീരത്തോടുള്ള ആ താതാത്മ്യം കൊണ്ട് താൻ ഈ ശരീര വിലക്ഷണനായിരിക്കുന്ന പുരുഷനാണ്, നിർഗുണ പുരുഷനാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എന്നെ ഗൂഢമെന്ന് പറഞ്ഞത്. ഇത് സർവപ്രാണികളിൽ ഇരിക്കുന്നു, സർവവ്യാപി ഏകമായതുകൊണ്ട് തന്നെ അത് സർവവ്യാപിയായിരിക്കുന്നു. സർവഭൂതാന്തരാത്മാ, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നു, ആന്തരിക സ്വരൂപമായിരിക്കുന്നു ഇത്യാദി ശ്രദ്ധിച്ചു. അതുകൊണ്ട് നിങ്ങൾ കൽപ്പനയിൽ പുതിയ കൽപ്പനകൾ ഉണ്ടാക്കരുത്. ശ്രുതിയല്ലേ എവിടെയെങ്കിലും കൽപ്പന കണ്ടു കഴിഞ്ഞാൽ അത് പുതിയ കൽപ്പനകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല, കൽപ്പനകളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്. കൽപ്പന എന്ന് പറയുന്നത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ദേഹാത്മബുദ്ധി എന്ന ഒരു കൽപ്പനയാണ്, ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്. അപ്പൊ സത്യം എന്ന് പറയുന്നത് കൽപ്പനയിൽ പിന്നെ കൽപ്പനകൾ ഉണ്ടാക്കാനുള്ളതാണ്. സാറിന് ഒരു കൽപ്പന കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കൽപ്പനയെ തുടർന്ന് താനും കൽപ്പിച്ച് കൽപ്പിച്ച് കൽപ്പിച്ച് കാടുകയറി പോകും. അതല്ല ഇത്. കൽപ്പന എന്ന് പറയുന്നത് സത്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്, വീണ്ടും കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് നിരുപാധികമാണ്, അതിനെ മറ്റൊന്നിനോടും കൂട്ടിച്ചേർക്കാൻ പാടില്ല. മധ്വാധിപത അതിന് പറയുന്നു. ശ്രുതി അങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കാറുണ്ട്. അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൽപ്പനകൾ ഉപയോഗിക്കുന്നു, വളച്ചു കെട്ടി പറയുന്നു. എങ്ങനെ? ആദിത്യസ് അമധുനോ മധുത്വം, ചാന്ദോക്യത്തിൽ മധു വിദ്യയിൽ പറയുന്ന ഉപാസനയാണ്. അവിടെ പറയുന്നു ആദിത്യനെ മധു എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് മധുവല്ല, തേനല്ല. എന്നാലും ആദിത്യ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് കൽപ്പിക്കുന്നു ആദിത്യൻ മധുവാണ്, തേനാണ്. എന്നിട്ട് അതിൻ്റെ തേൻ കൂടുകൾ, തേനറകൾ, അവിടെ തേനീച്ചകൾ, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെന്താ? ഇത് കൽപ്പനയാണ്, പക്ഷേ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആദിത്യനെന്താ തേനാവുന്നില്ല? ആദിത്യന് ആദിത്യൻ തന്നെ. താൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെ സ്വരൂപത്തിന് മാറ്റം വരുന്നുണ്ട്. അന്ന് കൽപ്പന കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കൽപ്പന എന്ന് പറയുമ്പോൾ ഭാവന, തന്റെ സ്വരൂപം നിത്യമാണ്, താൻ ഭാവിക്കുന്നു എന്തെങ്കിലും, അവിടെ തന്റെ സ്വരൂപത്തിന് മാറ്റം വരും. ഭാവന കൊണ്ടൊരിക്കലും വരത്തില്ല, ഭാവിക്കാം, പക്ഷെ അതുകൊണ്ട് വസ്തുവിന് മാറ്റം വരത്തില്ല. അതുകൊണ്ട് ആദിത്യനെ നമുക്ക് ഉപാസനയ്ക്ക് വേണ്ടി അതിനെ ഭാവന ചെയ്യുക. എന്താണ് അത്? മധുവാണ്, മധുവിദ്യയിൽ. അതുപോലെ വാചസ്ച അധേനോ വാചം ധേനു ഉപാസീത, അവിടെ പറയുന്നു വാക്ക് ധേനുവാണോ, വാക്കെന്താ ധേനുവാണോ, പശുവാണോ? അല്ല, എന്നാലും അങ്ങനെ ഭാവന ചെയ്യുന്നു. ഇതുപോലെയുള്ള കൽപ്പനകളുണ്ട്. ദിലോകാദീനാം പഞ്ചാഗി വിദ്യയെ ഛാന്ദോഗ്യത്തിൽ ബൃഹദാരണ്യത്തിൽ വരുന്ന ഭാവം പറയുന്നു. ദുലോകാദികളെ എന്താണ് അനഗ്നീനാം അഗ്നിത്വം, വാസ്തവത്തിൽ അഗ്നിയല്ല, എന്നാലും അവയൊക്കെ അഗ്നിയാണെന്ന് പറയുന്നു. ഇത്യേവം ജാതി യുഗം കൽപ്പിത, ഇങ്ങനെയുള്ള കൽപ്പനകൾ ചിലടത്ത് വരും ശ്രുതിയിൽ. അതിന്റെ രൂഢാർത്ഥം എന്താണ്, അതിന്റെ വിത്പത്തി എന്താണ്, അങ്ങനെ ചിന്തിച്ചല്ല അതിന്റെ താല്പര്യം പ്രകടനത്തിൽ നിന്നും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അതിനെ യോജിപ്പിക്കേണ്ട രീതിയിൽ യോജിപ്പിക്കണം. നിത്യവഞ്ചാതിയും കല്പിത ഏവം ഇതം അനജായാഹ അജാത്വം കല്പിത. അതുവരെ ഇവിടെ എന്താണ് അജയല്ലാത്ത ഒന്ന്? അജയ് എന്ന് പറയും. അജയല്ലാത്ത ഒന്ന് എന്താണ്? തേജോപന്നങ്ങൾ, അത് അജയല്ല. പക്ഷെ അതിന് അജയ് എന്ന് പറഞ്ഞു. എങ്ങനെയാണോ മധുവല്ലാത്ത ആദിത്യന മധു എന്ന് പറയുന്നു, അതുപോലെ അജാഹ ഒരിക്കലും ജനിക്കാത്തവളാണ് അജ. അങ്ങനെ അല്ലാത്തതാണ് ജനിക്കുന്നതാണ് തേജോപന്നങ്ങൾ. ആ തേജോപന്നങ്ങൾ ഇവിടെ അജ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാരണം ഇവിടെ ഭാഷകാരൻ ഇങ്ങനൊരു വിഷയത്തെ എടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് എന്തിനു ചർച്ച ചെയ്യുന്നു. കാരണം ഒന്ന് മുഖ്യമായും ഈ സൃഷ്ടിക്ക് കാരണം കണ്ടുപിടിക്കണം. സൃഷ്ടി എന്ന് പറയുന്നതിനെ നേരത്തെ പറഞ്ഞല്ലോ, സംസാരമുക്തികളിൽ വാസ്തവബുദ്ധിയുള്ളവരും വാസ്തവത്തിലൊരു സംസാരം വാസ്തവത്തിലൊരു മുക്തിയുണ്ട്. അങ്ങനെ ആ വാസ്തവബുദ്ധിയുള്ളവനെ അതിൽ നിന്ന് മാറ്റി മുക്തിയുടെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് ഇങ്ങനെ ഒരു ചർച്ച ആവശ്യമാണ്. അപ്പോൾ ശ്രുതിയിൽ ഇങ്ങനെ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം അത് സംഖ്യന്മാരും മറ്റും മറ്റു രീതി വ്യാഖ്യാനിച്ച് വേറെ അർത്ഥം പറഞ്ഞു. ഭാഷകാരനാണ് പറയുന്നത് അതല്ല. ഇതെല്ലാം സമീക്കായിട്ടുള്ള ശരിയായിട്ടുള്ള അദ്വൈത ബോധം എന്താണെന്ന് ധരിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ബോധിപ്പിക്കുന്നു. അവിടെ ഓരോ സ്ഥലത്തും എന്താണോ, എന്താണ് മുക്തി, അതിന്റെ സ്വരൂപത്തെ കാണിക്കുന്നു. എന്താണ് ഞാനും, അതിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. അത് മാത്രമല്ല, എന്ത് മുക്തി അല്ല, എന്ത് ജ്ഞാനമല്ല, എന്ത് സംസാരമല്ല എന്നിങ്ങനെ അതിനെയും വേർതിരിച്ച് കാണിക്കുന്നു. പരമാർത്ഥത്തിൽ നിന്ന് പരമാർത്ഥമല്ലാത്തതിനെ വേർതിരിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഈ ചർച്ചകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത്. ഇന്നത്തെ ഭാഗം മുതൽ നോക്കുക. കൽപ്പന ഉപദേശാച്ച മധ്വാദിവത അവിരോധ. അവിടെയൊക്കെ സമാസമാണ്, നമ്മളവിടെയെങ്കിലും പ്രവേശിച്ചിട്ടില്ല. സമാസം കൂടെ പഠിച്ചു വന്നാലേ അത് പറയാൻ പറ്റും. സമാസത്തിന്റെ ജ്ഞാനമില്ലാതെ മുഖ്യമായി വരുന്നത്, ഏറ്റവും പ്രാഥമികമായി വരുന്നത്, അതായത് ഇപ്പോ നായം അജാഗ്രതി നിമിത്തവും അജാശബ്ദ നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ അർത്ഥം തോന്നണം. അതാണ് പരസഹായം കൂടാതെ. അതർത്ഥം തോന്നണമെങ്കിൽ അതിലേറ്റവും പ്രാഥമികമായി വരുന്നതാണ് സന്ധി പിരിച്ച് വായിക്കുക. അത് ആദ്യത്തെ തുടക്കം. പിന്നെ ആ അതിലെ പദങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവണം. അതാണ് മുഖ്യം. പദങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സുബന്ധങ്ങളും തിങ്കന്ധങ്ങളും രണ്ട് തരത്തിൽ, സുതിങ്കന്ധം പദം. അപ്പോൾ സുബന്ധ തിങ്കന്ധജ്ഞാനം ഉണ്ടാകുന്ന തിങ്കന്ധജ്ഞാനം എളുപ്പമാണ്, ഇനി വലിയ പ്രയാസമില്ല. സുബന്ധങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് സമാസം ആവശ്യമാണ്. ഇത് സമസ്ത പദമാണോ അതോ ഭിന്ന പദമാണോ? പിന്നെ ആ പദങ്ങളുടെ വ്യുത്പത്തി, എങ്ങനെ ആ ശബ്ദമുണ്ടായി. വ്യാകരണ പഠനത്തിന്റെ പ്രയോജനം അതാണ്. പദവ്യുത്പത്തി പദശാസ്ത്രമാണ്. അത്രയും വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കണം. അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാചകം വായിച്ചിട്ട് പരസഹായം കൂടാതെ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എന്നും വ്യാഖ്യാനങ്ങളെ ആശ്രയിക്കേണ്ട കാര്യം. വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം നമുക്ക് സ്വീകരിക്കാം. എന്താണോ ഇത്, ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ളവർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളെ സ്വീകരിക്കും. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എന്നുവെച്ചാൽ വ്യാഖ്യാനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ശരിക്കും ആ പദങ്ങളുടെയൊക്കെ നിഷ്പത്തി കാണിക്കുന്നതായിരിക്കണം വ്യാഖ്യാനം. അപ്പം നമുക്ക് വായിക്കുമ്പോൾ ശരി, ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കും. ആ വ്യാഖ്യാനങ്ങളെ പരിശോധിക്കുന്നതിനുള്ള കഴിവ് നമുക്കുണ്ടാവും. ഒരാൾ വ്യാഖ്യാനിച്ചു എന്ന് വിചാരിച്ചു, അത് ശരിയായിക്കൊള്ളണമെന്നില്ല, തെറ്റാകണമെന്നില്ല. പക്ഷെ അത് ശരിയോ തെറ്റോ തീരുമാനിക്കുന്നതിനുള്ള കഴിവുണ്ടാകണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ശരിയായ ബോധം, അങ്ങനെ ഒരു ബോധം വരുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ താല്പര്യം ഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അതുവരെ മുമ്പോട്ട് പോകണം. അപ്പൊ അതാണ് സാധിക്കേണ്ടത്. ആദ്യത്തെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് സമാസങ്ങളെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് പരിചയപ്പെട്ടു പോകണം. മധ്വാദിവത്, അതിന്റെ വ്യുത്പത്തികളും. പക്ഷെ അത് പഠിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം. മധ്വാദി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? ജോലി എളുപ്പം കഴിഞ്ഞു. പക്ഷെ അത് പോരാ, അത് സന്ധി, അത് സന്ധി സമാസത്തിന്റെ കാര്യമാണ്. വിഗ്രഹം സന്ധി വേറെ, വിഗ്രഹം വേറെ. എന്നാലും പോരാ. ആ അതാണ് ശരിയായ വിഗ്രഹം. ഭാഷ കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മൾ ഈ സന്ധി ഊഹിക്കുന്നത് പോലെ തന്നെ അത് വായിച്ചു നോക്കുക, എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. മധു ആദി എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? മധു തുടങ്ങി ആ രണ്ട് പദങ്ങളുടെ അർത്ഥം കിട്ടിയാൽ നമുക്ക് കിട്ടും. മധു ആദി എന്ന് വെച്ചാൽ മധു മുതലായ വാ. ഇപ്പൊ അത് അങ്ങനെ വരണമെങ്കിൽ എന്തർത്ഥമായിരിക്കണം? മധു ആദി യേശാം തേ മധ്വാദേഹ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ മധു ആദി യസ്യസമധ്വാദി, അങ്ങനെ വിഗ്രഹിച്ച് അർത്ഥം മനസ്സിലാകും. തദ്വത് മധ്വാദിവത്. അവിടെ പിന്നെ സിദ്ധാന്തോന്നി പഠിക്കുമ്പോൾ അവിടെ ഏത് സൂത്രം പ്രവേശിച്ചു എന്നുകൂടെ മനസ്സിലാവും. അല്ല സമാസത്തിന് എന്ന് പറയുന്ന സന്ധിയുടെ സമാസത്തിന് വേണ്ടി അത് മധ്വാദി എന്ന് പറയുന്ന ബഹുവ്രീ സമാസമാണ്. അതിന് ഏത് സൂത്രം പ്രവേശിച്ചു? വത്തെന്ന് പറയുന്നത് വത്ത് പ്രത്യേകം അവിടെ ചേർത്തിരിക്കുന്ന അത് തദ്ധിതപ്രത്യയമാണ്. അതിനുവേണ്ടി ഏത് സൂത്രം വന്നു? അത് ഏതർത്ഥത്തിലാണ് അവിടെ അപ്രത്യം വന്നത്? ഈ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാകുമ്പോൾ മധ്വാദി എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ശരിയായ ഒരു അർത്ഥം കിട്ടും. എന്നാലും ശരിയായ അർത്ഥം അങ്ങനെ വരുമ്പോഴേ മൊത്തത്തിൽ ഇതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിരോധ അങ്ങനെ വിരോധമില്ല എന്നുള്ള അർത്ഥം. ന അയം അതിന്റെ താഴെ ഇത് ചെറിയൊരു പരിശ്രമം ഉണ്ടെങ്കിൽ ഇത് ആർക്ക് സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ അത് സാധിക്കും. ഇത് വായിച്ച് അർത്ഥം പറയുക എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. നമുക്കത് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളതിന്റെ വഴിക്ക് പരിശ്രമിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്നവരാണ്. എന്നുവെച്ചാൽ പഠിക്കേണ്ട വഴിക്കല്ല പഠിക്കുന്നത്, തലതിരിഞ്ഞാണ്. നമ്മൾ ബ്രഹ്മസൂത്രം പഠിച്ചിട്ട് പിന്നെ വ്യാകരണം പഠിക്കുന്നു, തലതിരിഞ്ഞാണ്. എന്നുവെച്ചാൽ ഒരുപാട് സമയം നമ്മൾ വെറുതെ കളഞ്ഞിട്ട് പിന്നെ കാര്യത്തിലേക്ക് വരുന്നു. ഇതല്ല അതിൻ്റെ രീതി. പക്ഷേ ഇതാണ് രീതി എന്ന് മനസ്സിലാക്കുന്നതിന് തന്നെ നമ്മൾ ഇത്രയും സമയമെടുത്ത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തലവിധിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രീതിയിലാണെങ്കിൽ കുറച്ച് സമയം മതി, ഇത്രയും സമയമൊന്നും ഇതിനാവശ്യമില്ല. ആ അതിൻ്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ശരി, മൂഢനായിട്ടേ ഇരിക്കത്തുള്ളൂ. എത്ര പഠിച്ചാൽ, പഠിച്ച മൂഢന്മാരുമുണ്ട്, പഠിക്കാത്ത മൂഢന്മാരുമുണ്ട്. നമ്മൾ ആ പഠിച്ച മൂഢന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. മൂഢ പരപ്രത്യൻ ഏ ബുദ്ധി, മറ്റുള്ളവൻ തെളിച്ചുകൊണ്ട് പോകുന്ന വഴിയെ പോകുന്നവൻ എപ്പോഴും മൂഢനാണ്, സ്വയബുദ്ധി ഇല്ലാതെ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്വയം ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ശേഷി ഉണ്ടാകും. അത് ശാസ്ത്രം മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാകുന്നു ശാസ്ത്രപഠനം. അതിൻ്റെ വഴിക്ക് പരിശ്രമിക്കും എന്നാലും അത് ശാസ്ത്രപഠനം. അല്ല, ഞങ്ങൾ നാട്ടുകാരല്ല ശാസ്ത്രം പഠിക്കുന്നു, ഞങ്ങളും പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരർത്ഥവുമില്ല. ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ ഒക്കത്തില്ല. അത് പഠിക്കണമെങ്കിൽ അതിന്റെ വഴിക്ക് തന്നെ തുടങ്ങും. അതിന്റെ ആദ്യത്തെ തുടക്കമാണ് ഇപ്പം നമ്മൾ ഈ പദങ്ങൾ പിരിച്ചു വായിക്കും. അതതിന്റെ തുടക്കം. ഇപ്പം മുതലേ ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇത്രയും കാലം സമയം വെറുതെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്കൊരു പണിയായി, നിങ്ങൾക്കൊരു പണിയായി. അവിടെ അവസ്ഥ നിലനിൽക്കുന്നു. അജാഗ്രത നിമിത്തോ അത്രയും സൂത്രങ്ങൾ പ്രവർത്തിക്കും. അജാശബ്ദ അജാശബ്ദ എന്നിടത്ത് നാപി ഇത് നാ എന്ന് പറയുന്നത് അവ്യയമാണ്, അപ്പി എന്ന് പറയുന്നതും അവ്യയങ്ങളാണ്. അവ്യയങ്ങളെ കൂട്ടി ചേർത്തിരിക്കുകയാണ്. യോഗിക ഗന്ധറി പിന്നെന്താണ് കൽപ്പന ഉപദേശോ അയ ഉപദേശോയം ഇവിടെയെല്ലാം നേരത്തെ വന്നതുപോലെ തന്നെ പൂർവ്വത്തിലും പരത്തിലും ഹർസ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നു. അചാരൂപക ക്ലിപ്തിഹി അത്രയുള്ള മുമ്പോട്ട് പോകത്തില്ല. ക്ലിപ്തിഹി തേജോ എന്നിടത്ത് മുമ്പോട്ട് ഒന്നും പോകത്തില്ല. അതുവരെ നമ്മൾ പഠിച്ച് പഠിച്ച് വരുന്നതനുസരിച്ച് പുതിയ സൂത്രങ്ങൾ കൂട്ടിച്ചേർക്കണം. ഖരിജയോടെ ഒരു തകാരം ഖരിപ്പെടുന്നതന്നെ സകാരം, സകാരത്തിന് സകാരം തന്നെ വരാം. സകാരം ഉണ്ടല്ലോ, അങ്ങനെയില്ല വ്യാകരണത്തിൽ. അത് തന്നെ വരാം. അവരുടെ സകാരത്തിന് വേണ്ടി സകാരം. അപ്പോൾ അതാണ് നമ്മൾ സൂത്രങ്ങളിലൂടെ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം. പഠനം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായിരിക്കും. ഇവിടെ ഇത്രയും കാലം വ്യാകരണം പഠിച്ചവരുമുണ്ട്. ഇനിയും ഈ പണിയായിട്ട് നടക്കരുത്. സന്ധി പഠിച്ചിട്ട് വ്യാകരണം എന്ന് വെച്ചാൽ സന്ധി. 20 വർഷം 30 വർഷമായിട്ട് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പഠിച്ചാൽ അത് പഠിക്കുന്നത് ശരിയായിട്ടായിരിക്കുന്നു, അത് പൂർണ്ണമായിരിക്കും. അല്ലെ, ഇനിയും പഠിക്കാനായിട്ട് ആരെങ്കിലും മുമ്പ് പോയി വായും പൊളിച്ചിരിക്കേണ്ട അവസരം വരരുത്. അങ്ങനെ ചിലരുണ്ട്, ഈ കൂടും കുടുക്കയായിട്ട് നടക്കുക. എവിടെയാണോ പഠിപ്പീര് പഠിപ്പിസ്റ്റുകളായിട്ട്, അവരുടെ പണി ഇത് തന്നെയാണ്. ഇനി അങ്ങനെ നടക്കരുത്. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയറായി. ഇതാദ്യം പഠിക്കുന്നു എന്ന് കരുതിക്കോളൂ, അവസാനത്തെ പഠിപ്പെന്ന് കരുതിക്കോളൂ. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇടം അന്വേഷിച്ചു നടക്കരുത്. തേജോപന്ന ഇത് പറയുന്നോണ്ട് ഒരിക്കലും നഷ്ടം വരത്തില്ല. ഇത് എപ്പോഴും എന്തിനാ പറയുന്നതെന്ന് വിചാരിക്കരുത്. കാരണം ഇതിന്റെ ഒരു സ്വഭാവം ഇതൊക്കെ മറന്നു. അത് അതുകൊണ്ട് അത് ആവർത്തിക്കണം. സൂത്രം ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. തേജസ് എന്ന് പറയുന്ന സകാരാന്ത ശബ്ദമാണ്. തേജ, തേജസി, തേജാംസി എന്ന് പറയും. അവിടെ സമാസം വന്നിരിക്കുകയാണ്. എന്നാലും ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പ് അപ്പ് എന്ന് പറയുന്ന ശബ്ദം ജലം എന്നുള്ള അർത്ഥത്തിൽ, അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് നിത്യബഹുവൻ ആപഹ അപഹ അദ്ഭി അദ്ഭ്യ അദ്ബഹുവനത്തിൽ മാത്രം ഉപയോഗിക്കും. ചില ശബ്ദങ്ങൾ അങ്ങനെയുണ്ട്, നിത്യ ബഹുവനത്തിൽ മാത്രം ഉപയോഗിക്കുക. വിരാമഹ രാമു രാമാഹ എല്ലാവർക്കും പോകത്തില്ല. അതിൽ വേറെ ശബ്ദം പറയാനുള്ള ഏത്? ആരാ പറഞ്ഞത്? ദാര, ദാര സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ദാരാശബ്ദം. പിന്നെ ത്രിശബ്ദം ചതുർശബ്ദങ്ങളൊക്കെ വരും, പക്ഷെ അതൊക്കെ സമാസത്തിലും ഏകോചനത്തിലും പ്രയോഗിക്കാം. അത് ശരിയാണ്, ദാരാശബ്ദം. അങ്ങനെ ചിലത് നിത്യബഹുവന ഉപയോഗിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അപ്പശബ്ദം സ്ത്രീയെ കുറിച്ച് പറയുന്ന ശബ്ദം, സ്ത്രീ അർത്ഥം ലിംഗത്തിൽ ഉപയോഗിക്കും. നിത്യഭുവനത്തിൽ ധാരാഹ എന്നുപയോഗിക്കും. വിസർഗമുണ്ട്. തേജസ് എന്ന് പറയുന്ന നമസ്കാരം ജസം അന്നം അന്നം അന്നേ അന്നാനി നമസ്കാരത്തിൽ ഉപയോഗിക്കും. തേജോപന്നം ദ്വന്ദ്വ സമാസം ചെയ്തിരിക്കുകയാണ്. അതിന് ഓരോന്നായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ തേജ തേജശ്ച ആപഹ പശ്ച അന്നം ച അങ്ങനെ പറയും. തേജോപന്നാനി എന്ന് പറയും. അത് ഇതൊക്കെ കുറിച്ച് സാമാന്യമായ ഒരു നമുക്ക് ലക്ഷണയാസ്ച ഖരിജ വരാം. ഖരിജ പറഞ്ഞില്ലെങ്കിലും ദോഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന സ്ഥിതിക്ക് അതുകൂടെ പറഞ്ഞേക്കോ, അതിനെ വിടേണ്ട കാര്യമില്ല. Thank you.